സങ്കടപക്ഷാധ്യായം പദമൂന്ന് തികണ്ണെട്ട് സൂത്രം പതിനേഴ്. ആത്മഗ്രഹേതിരിതരവത് ഉത്തരാത് അന്യയാതിഥി ചേത് സ്യാദവധാരണ. ഈ രണ്ട് സൂത്രങ്ങളെയും ഭാഷകാരൻ ഇനി മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ആശയം ഒന്ന് തന്നെ പറഞ്ഞിരിക്കുന്ന അപരായോജന, അത് മറ്റ് സന്ദർഭങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. മുഖ്യമായ ആശയത്തിന് വ്യത്യാസമൊന്നുമില്ല. ഒരുപക്ഷെ മുമ്പ് ഭാഷകാരനും മുമ്പ് വൃത്തികാരനും മറ്റും അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കാം, അതുകൊണ്ടും ആകാം. ആത്മഗ്രഹീതി ഇതരവത് ഉത്തര വാചസനേയകൃതമാത്മേദിയോയം വിജ്ഞാനമയ പ്രാണേഷ്യന്തർജ്യോതി പുരുഷ ഇതി ആത്മശബ്ദേന ഉപക്രമ്യ തസൈവ സർവസംഗമിളർമുക്തത്വ പ്രതിപാദനേന ബ്രഹ്മാത്മതാം അവധാരയതി. ജനകയാജ്ഞവൽക്കിയ സംവാദത്തെയാണ് ഇവിടെ പറയുന്നത്. കഥമ ആത്മ ചോദ്യമാണ്. അതിന് സമാനമായി യോഗം വിജ്ഞാനമയ പ്രാണേഷ ഹൃദ്യന്തരജ്യോതി പുരുഷ, ഈ ഇന്ദ്രിയങ്ങളിലെല്ലാം വിജ്ഞാനമയനായി അവയ്ക്കെല്ലാം ചൈതന്യം പകർന്നുകൊണ്ട് ഹൃദയത്തിൽ അന്തർജ്യോതിസായിരിക്കുന്ന പുരുഷൻ, അറിവ് ജ്ഞാനം എന്നിങ്ങനെ ആത്മശബ്ദേനോപക്രമ്യ അവിടെ ആത്മാവിനെ വിശദീകരിക്കുന്നു. അതിന് തുടങ്ങിയതിങ്ങനെ ആത്മ കഥമ ആത്മ, ആത്മശബ്ദം കൊണ്ടാണ് തുടങ്ങിയത്. തസ്യവ സർവസംഗമിനർമുക്തത്വ പ്രതിപാദനേന ബ്രഹ്മാത്മതാം ഉദ്ധാരയതി. അത് കഴിഞ്ഞ് മുമ്പോട്ട് ദീർഘമായ സംവാദമുണ്ട്. അതിൻ്റെ ഉപസംഹാരം അവസാന ഭാഗം വരുമ്പോൾ ആദ്യം പറഞ്ഞ ആത്മ, അത് തന്നെ ബ്രഹ്മം എന്നവിടെ ഉപസംഹരിക്കുന്നു. ബ്രഹ്മാത്മത്വം അതാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മാത്മതാം അവധാരയതി. ആദ്യം ആത്മശബ്ദം കൊണ്ട് പറഞ്ഞ എന്തിനെയാണോ അതിനെ തന്നെ പരമാത്മ, ആത്മാവ് തന്നെ ബ്രഹ്മം, അതിനെ ഉറപ്പിക്കുന്നു. തഥാ യുഗസംഹരതി, എങ്ങനെയാണ് അത് പറയുന്നത്? സവായേഷ മഹാ അജ ആത്മാ അജരോ അമരോ അമൃത അഭയോ ബ്രഹ്മയിതി. അപ്പോൾ ആത്മാവ് തന്നെയാണ് അജരനായും അമരനായും അമൃതനായും അഭയമായും ബ്രഹ്മസ്വരൂപമായും ഇരിക്കുന്നത്. ഇപ്പൊ ബൃഹദാരണ്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ ജീവാത്മാവിനെ പരമാത്മാവിനായി തന്നെ അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ജീവബ്രഹ്മേകത്വമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആത്മാവ് പരമാത്മാവ് തന്നെ എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ ആത്മഗ്രഹീതി, ആത്മശബ്ദത്തെ ഇവിടെ ഗ്രഹിച്ചിരിക്കുന്നത് പരമാത്മാവിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് ഛാന്ദോഗ്യത്തിലെ കാര്യം പറയുന്നത്, ഛാന്ദോഗ്യതു സദൈവ സൗമീതമഗ്ര ആസീദേകമേവ ദ്വിതീയം ഇതി അന്തരേണൈവ ആത്മശബ്ദം വക്രമ്യ ഉദ്രകേസ ആത്മാതത്വമസി. ഇത് താതാമ്യം ഉപദിശതി. ഇനി ചാന്ദോഗ്യത്തിലാണെങ്കിലോ അവിടെയും സദേവ സൗമ്യ ഇതം അഗ്ര ആസീദേകമേവ അദ്വിതീയം. അത് കഴിഞ്ഞ് അവിടെയും ആത്മശബ്ദം പ്രവഹിക്കുന്നുണ്ട്. ആത്മശബ്ദ ഉപക്രമ്യ അവിടെ തുടക്കത്തിൽ ആത്മശബ്ദമില്ല. തുടക്കത്തിലൂടെ സത്തെന്നാണ്, അതാണ് അന്തരേണൈവ ആത്മശബ്ദം. നേരിട്ട് ആത്മശബ്ദത്തെ നിർദ്ദേശിക്കാതെ തന്നെ ഉപക്രമത്തിൽ സത്തെന്നുള്ള ശബ്ദം കൊണ്ട് ആത്മാവിനെ ബോധിപ്പിച്ചിട്ട് ഉദർക്കെ അവസാനം ഉപസംഹാരത്തിൽ സാത്മാതത്വമസീതി താതാമ്യ ഉപദിശതി. സാത്മാതത്വമസി എന്ന് താതാത്മ്യത്തെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ഏതിനാണോ സത്ശബ്ദം കൊണ്ട് പറഞ്ഞത് അവിടെ ആത്മശബ്ദം ഉപയോഗിച്ചില്ലെങ്കിലും ആത്മഗ്രഹീതി ആത്മശബ്ദത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അവസാനമാണ്. ആത്മശബ്ദം കൊണ്ട് അവിടെയും സത്താദാമ്യത്തെ പറയുക. ഇപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം ഇതാണ്. ഒരിടത്ത് ആദ്യം ആത്മശബ്ദം പറഞ്ഞിട്ട് അവസാനം വീണ്ടും ആത്മശബ്ദത്തെ ആവർത്തിച്ചിട്ട് ആത്മാ അജരോ അമരോ അമൃതോ അഭയോ ബ്രഹ്മ ബ്രഹ്മശബ്ദം കൊണ്ട് ഉപസംഹരിച്ചു. രണ്ടാമത് ആത്മശബ്ദം പറഞ്ഞില്ല, പക്ഷെ സത്തെന്ന് പറഞ്ഞു. അങ്ങനെ സത്തെന്ന് പറഞ്ഞിട്ട് അവസാനം ആത്മശബ്ദം പറഞ്ഞു. ആ സത്ത് തന്നെയാണ് സ്വരൂപം. സത്തിനെ തശബ്ദം കൊണ്ട് പരാമർശിച്ചു. സാത്മാ തത്ത് ആത്മാവാണ് നീ, തുമസി എന്ന് വ്യക്തമായി നീ സത്താണെന്ന് ബോധിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും താതാമ്യം തന്നെയാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ സത്തെന്ന് പറയുമ്പോൾ അത് സർവാനുഭവസിദ്ധമായ സർവവ്യാപിയായിരിക്കുന്ന തത്വമാണ്. സദാനുഭവമില്ലാത്തവർ ജീവന്മാരുമില്ല. അപ്പോ അനുഭവത്തിന് വിഷയമല്ലാത്തൊരു കാര്യത്തെ അല്ല ഇവിടെ ആത്മാവായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സർവപ്രാണികൾക്കും അനുഭവത്തിന് വിഷയമായിരിക്കുന്ന സത്ത്, ആ സത്തിൻ്റെ അനുഭവം തന്നിലുമുണ്ട്. ആത്മാ എന്ന് പറയുമ്പോൾ നിന്നിലുമുണ്ട് എന്നിവിടെ ബോധിപ്പിക്കുകയാണ്. പിന്നെ ബൃഹദാരണ്യത്തിലും അവിടെയും അപ്രത്യക്ഷമായ അനുഭവത്തിന് അതീതമായിരിക്കുന്ന ഒന്നിനല്ല ആത്മാവെന്ന് ബോധിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കഥം ആത്മാവെന്ന് ചോദിക്കാൻ കഴിയത്തില്ല. പ്രാണന്മാരെല്ലാം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിലേതാണ് ആത്മാവ്, നിന്റെ സ്വരൂപം എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് അനുഭവത്തിന് വിഷയമായിരിക്കുന്നത് ഏതോ അതിൽ നിന്ന് ആത്മാവേത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയും പറയുന്നത്. രണ്ട് സ്ഥലത്തും അനുഭവസിദ്ധമായിരിക്കുന്ന ഒന്നിനെ അത് ആത്മാവായും എന്ന് പറഞ്ഞാൽ പരമാത്മാവായും, പിന്നെ വിശേഷിച്ച് അത് പരമാർത്ഥ തത്വമായി ഇവിടെ ബോധിപ്പിക്കുകയാണ്. അല്ലാതെ ബ്രഹ്മം ആത്മാവ് എന്ന് പറയുമ്പോൾ ബുദ്ധിക്കും മനസ്സിനൊന്നും വിഷയമല്ലാത്ത ഒന്നിനല്ല, രണ്ടിടത്തും ബോധിപ്പിക്കുന്നു. ബുദ്ധിക്കും മനസ്സിനൊന്നും വിഷയമല്ലെങ്കിൽ പിന്നെ അതങ്ങനെ ചർച്ച ചെയ്യും? ചർച്ച ചെയ്യാൻ കഴിയത്തില്ല. അറിയുന്ന ഒന്നിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും. ഇവിടെ രണ്ട് സ്ഥലത്തും ബോധിപ്പിക്കുന്ന അറിയുന്ന ഒന്നിനെ കുറിച്ച് തന്നെയാണ്. പിന്നെ അത് അറിയാത്തതാണ്, ബുദ്ധിക്കും മനസ്സിനും വിഷയം അല്ല എന്നെല്ലാം ചർച്ച ചെയ്യുന്ന എന്തുകൊണ്ട്? അതും പറയുന്നുണ്ട്. പ്രമേയമാണ് എന്നും പറയുന്നുണ്ട്. നമ്മുടെ അനുഭവത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് കഥമ ആത്മാ ഇതിലേതാണ് ആത്മാവെന്ന. അപ്പോൾ ഇതിലേതാണ് ആത്മാവെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇതെല്ലാം അറിയണമല്ലോ. പക്ഷേ ആത്മാവ് അപ്രമേയമാണ്, ബുദ്ധിക്കും മനസ്സിനും വിഷയമല്ല എന്നും പറയുന്നു. എന്നാൽ ഇവിടെ എല്ലാം അനുഭവ വിഷയമായിരിക്കുന്ന ആത്മാവിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് ഇതിൽ ഇതാണ് ആത്മാവ്. അപ്പൊ ഇതിൽ എന്തുകൊണ്ട് വൈരുദ്ധ്യം വരുന്നില്ല? നിരുപാധികം എങ്ങനെ? എങ്ങനെ? അതായത് അതിൻ്റെ അനുഭവ വിഷയമായ കാര്യം തന്നെ പറയുന്നു, പക്ഷെ അതിൻ്റെ പരമാർത്ഥികമായ ആയി അതിനറിയുന്നില്ല. അതാണ് നിരുപാധികമെന്നും മറ്റും പറയുന്നു. അറിയുന്നുണ്ട്, പക്ഷേ അത് പരമാർത്ഥികമാണെന്നുള്ള അറിയുന്നില്ല. മറ്റെല്ലാത്തിനെ അറിയുന്നതിൻ്റെ കൂട്ടത്തിൽ അതിനെ അറിയുന്നു, ഇന്ദ്രിയങ്ങളെ അറിയുന്നു, അവിടെ ചൈതന്യത്തെ അറിയുന്നു, സർവ്വ വിഷയങ്ങളുടെയും അസ്തിത്വത്തെ അറിയുന്നു, തൻ്റെ അസ്തിത്വത്തെ അറിയുന്നു, അവിടെ സത്തയെ അറിയുന്നു. അപ്പോൾ അറിവിന് വിഷയമായിരിക്കുന്ന ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ് അതിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ തത്വവിചാരം ആരംഭിക്കുന്നു. നമ്മുടെ വിശേഷിച്ച് ബോധിപ്പിക്കുന്ന അതാണ് ഇവിടെ പറയുന്ന പരമാത്മഭാവത്തെ. പരമാത്മഭാവത്തെ ബോധിപ്പിച്ചേ അറിയാൻ പറ്റുന്നുള്ളൂ. അത് സാമാന്യ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിചാരം കൂടാതെയുള്ള കേവലമായ ശ്രവണം കൊണ്ട് ഒരാൾ ബോധിക്കണമെന്നില്ല അതിൻ്റെ പരമാർത്ഥ ഭാവത്തെ. അങ്ങനെ ബോധിക്കുന്നുണ്ടെങ്കിൽ അയാൾ അത് ബോധിക്കുന്നതിന് വേണ്ട എല്ലാ യോഗ്യതകളും തികഞ്ഞ ആളായിരിക്കും. അപ്പോൾ അവിടെ യോഗ്യതയുടെ ആവശ്യം എന്തുകൊണ്ട് വരുന്നു? തത്വമാണെങ്കിൽ പിന്നെ ഇതിനെ യോഗ്യത അങ്ങ് ബോധിച്ചാൽ പോരെ? എന്തുകൊണ്ട് അവിടെ യോഗ്യത ആവശ്യം വരുന്നു? അതായത് ബുദ്ധി ആശ്രയിക്കും. ബോധം എന്ന് പറയുന്ന എപ്പോഴും ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ്. ഈ ബുദ്ധി എന്ന് പറയുന്ന എന്താ? അത് അങ്ങനെ ശുദ്ധമായൊരു വസ്തുവല്ല. അങ്ങനെയാണെങ്കിൽ ശരി, ബുദ്ധി എന്ന് പറയുന്നത് മലിനമാണ്. സാധാ സർവസാധാരണമായി ഇരിക്കുന്നുണ്ടെങ്കിലും അത് മലിനമാണ്. അപ്പോൾ ഇത് ശരിയാണ്, സർവസാധാരണമായ കാര്യമാണ് പറയുന്നത്. പക്ഷേ ബോധ്യപ്പെടുക എന്ന് പറയുന്നത് ബുദ്ധിയുടെ ധർമ്മമാണ്. അത് ബോധ്യപ്പെടണമെങ്കിൽ അത് ബുദ്ധി ശുദ്ധിയെ അപേക്ഷിക്കുന്നു. ബുദ്ധിമാലിന്യമായി കഴിഞ്ഞാൽ അതറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടത് പരമാർത്ഥമാണ്, സർവസാധാരണമായ തത്വമാണ്, പക്ഷെ സർവരും ഗ്രഹിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ബുദ്ധിശുദ്ധിയെ ആശ്രയിക്കാത്ത ഒരു വിഷയമാണെങ്കിൽ ലൗകികമായ പ്രാപഞ്ചികമായ വിഷയങ്ങളെല്ലാം ആർക്കും ഗ്രഹിക്കാം. അതിന് പ്രത്യേകിച്ച് ബുദ്ധിശുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. ഉദാഹരണം പറഞ്ഞാൽ എന്താണ്? എന്താണ് ഉദാഹരണം? പ്രത്യക്ഷ എന്ത്? ശബ്ദസ്പർശ രൂപ രസഗന്ധാദി വിഷയങ്ങൾ, ഇന്ദ്രിയഗ്രാഹ്യങ്ങളായിരിക്കുന്ന വിഷയങ്ങളും ബുദ്ധിയിലൂടെ ആഗ്രഹിക്കുന്നു, സർവസാധാരണമായി ആഗ്രഹിക്കുന്നു. അപ്പൊ വിഷയം സർവസാധാരണമായി എല്ലാവരും ഗ്രഹിക്കുന്നു, ജീവന്മാർക്കല്ല, അത് മനുഷ്യൻ മാത്രമാണ്. അവിടെ നിന്ന് ബുദ്ധിശുദ്ധിയുടെ ആവശ്യമില്ല. മനസ്സ് എങ്ങനെയാണോ മനസ്സിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആ രീതിയിൽ തന്നെ ഇതിനെല്ലാം ഗ്രഹിക്കുന്നതിന് സാമർഥ്യമുള്ളവയാണ് എല്ലാ വിഷയങ്ങളും. വിശേഷിച്ച് യോഗ്യത ഒന്നും ആവശ്യമില്ല. പ്രപഞ്ച വിഷയങ്ങളെ മനസ്സ് ബുദ്ധി ഗ്രഹിച്ചോളും. പക്ഷെ ഇവിടെ പറയുന്ന തത്വം അങ്ങനെയല്ല. അത് വിശേഷ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റും. അത് സ്വച്ഛമായ ബുദ്ധിക്ക് അത് വിഷയമാകുന്നുള്ളൂ, അത് അത്രയും സൂക്ഷ്മമായതുകൊണ്ട്. അതുകൊണ്ട് പറയുന്നത് സംസ്കൃത ബുദ്ധിക്ക് അത് ഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം സർവസാധാരണമാണ് എങ്കിലും അത് സർവസാധാരണമായി ഗ്രഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ടും പറയാം അത് ബുദ്ധിക്ക് അതീതമാണ്. ഭാഷകാരൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളത് പ്രാകൃത ബുദ്ധിക്ക് അതീതമാണ്, സൂക്ഷ്മ ബുദ്ധിക്ക് അത് വിഷയമാകുന്നുള്ളൂ, ശുദ്ധബുദ്ധിക്ക് അത് വിഷയമാകുന്നുള്ളൂ. അതുകൊണ്ട് രണ്ടും ഇതിനോട് യോജിക്കും. ഒരു ഭാഗത്ത് പറയുന്നു അത് ബുദ്ധിവേദ്യമാണ്, വേറെടുത്ത് പറയുന്നു അത് ബുദ്ധി അതീതമാണ്. അത്യന്തം അധികമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നതിന് അർത്ഥമില്ല. ബുദ്ധിക്ക് വിഷയമേ അല്ല ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം. ഇവിടെ രണ്ട് ശ്രുതി പറയുന്ന രണ്ട് ഉദാഹരണങ്ങളിലും ഇവിടെ ഭാഷകാരം പറയുന്നു പരമാത്മഭാവത്തെ വെളിപ്പെടുത്തുന്നു, അത് സർവലോക സിദ്ധമായിരിക്കുന്ന സത്തത്വത്തെ വിശദീകരിച്ചുകൊണ്ടാണ്, വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പരമാത്മഭാവത്തെ ഇവിടെ വിശദീകരിക്കുന്നത്. ചാന്ദോഗ്യത്തിലാണെങ്കിൽ അത് ഒരുപാട് വ്യാഖ്യാനിക്കുന്നു. സാത്മാ തത്വമസി എന്ന് പറയുമ്പോൾ സാറിന് ഒരാൾക്കത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് കണ്ടിട്ട് ഒരുപാട് വിശദീകരിച്ചാണ് അവിടെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം പരമാത്മഭാവത്തെ വെളിപ്പെടുത്തുകയാണ് എന്നാണ്. ഇതിൽ മറ്റുള്ളവർക്ക് അദ്വൈതി ഒഴികെയുള്ളവർക്ക് ദ്വൈതികൾക്കും മറ്റും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിങ്ങനെ പരമാത്മഭാവത്തെ എങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും? ശ്രുതി നേരിട്ട് വെളിപ്പെടുത്തുക, അത് ശ്രവിക്കുന്നവന് പരമാത്മഭാവ ബോധ്യപ്പെടുക, അതൊക്കെ എങ്ങനെ സംഭവിക്കും? അവിടെ അദ്വൈതി പറയുന്ന എന്താണ്? പരമാത്മഭാവത്തെ സ്വസ്വരൂപമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്, അത് സംഭവിക്കും. ഇനി പരമാത്മ എന്ന് പറയുന്നത് പിന്നെ അന്യമായാണ് വെളിപ്പെടുത്തുന്നതെങ്കിൽ അത് ബോധ്യപ്പെടത്തില്ല. എങ്ങനെ ബോധ്യപ്പെടും? അന്യമായി ബോധിപ്പിക്കുകയാണ്. ബോധ്യപ്പെടാൻ പ്രയാസമാണ്. അവിടെ സ്വരൂപമായി ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ താനിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയാത്ത സാധനമല്ല. അന്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഇതുവരെ അറിയാത്ത കാര്യമാണ്. ഇനി എവിടെയെങ്കിലും പോയി എന്നെങ്കിലും സാക്ഷാത്കരിക്കേണ്ട ഒരു പരമാത്മാവ്. അതിനെയാണ് ബോധിപ്പിക്കുന്നതെങ്കിൽ ദ്വൈതികളെല്ലാം പറയുന്ന അങ്ങനെ ഒരു പരമാത്മാവിനെയാണ്. ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാര കർത്താവായി അനേക ഗുണവിശേഷങ്ങളോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിഭാവം, അതാണ് ഈശ്വരൻ. അങ്ങനെ ഒന്നാണെങ്കിൽ അത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ആരെങ്കിലും ഒരു ഈശ്വരനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ കണ്ടത് ശരിയായ ഈശ്വരനെ ആയിരിക്കത്തില്ല. ഇവിടെ പറയുന്ന പരമാത്മഭാവത്തെ അല്ല അവർ കണ്ടത്. പിന്നെ അവരറിഞ്ഞത് എനിക്ക് അനുഭവം ഉണ്ടായി, സാക്ഷാത്കാരം ഉണ്ടായി എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന ഭാഷകാരം പറയുന്നു, സാത്മാ തത്വമസി എന്ന് സ്വസ്വരൂപമായി ബോധിപ്പിച്ച പരമാത്മാവല്ലാതെ അന്യമായി ഏതെങ്കിലും പരമാത്മാവിനെ കണ്ടു, സംസാരിച്ചു, പരമാത്മാവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, പല ഇടപാടുകളുമുണ്ട് പരമാത്മാവുമായിട്ട് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് പരമാത്മാവാണ്. ഭക്ഷ്യകാരന്റെ അഭിപ്രായത്തിൽ ഒറിജിനൽ സാധനത്തെ അല്ല കണ്ടത്. എന്നുവെച്ചാൽ അത് ദേവതാ സാക്ഷാത്കാരമോ അങ്ങനെ എന്തെങ്കിലും, ദേവതാ സാക്ഷാത്കാരം പരമാത്മ സാക്ഷാത്കാരം ആകത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവതാ സാക്ഷാത്കാരം പരമാത്മ സാക്ഷാത്കാരം ആകാമോ? ആകാം. എങ്ങനെയാണെങ്കിൽ ദേവതാ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഭേദബുദ്ധിയോടുകൂടിയാണെങ്കിൽ ഭാഷകാരം പറയുന്നതനുസരിച്ച് അത് പരമാത്മ സാക്ഷാത്കാരമല്ല. അതേസമയം ഇവിടെ പറയുന്ന സാത്മാ തത്വമസി എന്ന് ബോധിപ്പിച്ചതുപോലെ ആ ദേവതാ സാക്ഷാത്കാരവും സ്വസ്വരൂപമായിട്ടാണ് സാക്ഷാത്കരിക്കുന്നതെങ്കിൽ അത് പരമാത്മ സാക്ഷാത്കാരം. അല്ല, ദേവതാ സാക്ഷാത്കാരത്തെ നിന്ദിക്കുകയും നിഷേധിക്കുകയൊന്നുമല്ല, അത് ചെറിയ കാര്യമാണ്. പക്ഷെ അവിടെയും ഭേദബുദ്ധി ഉണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനമാണ്. വിശേഷിച്ച് ഇവിടെ ഭാഷകാരം പറയുന്ന തരത്തിലുള്ള സംസാര മുക്തിക്ക് അത് കാരണമാകത്തില്ല. ആണ് അദ്വൈതിയും മറ്റ് ദ്വൈതികളും തമ്മിലുള്ള വ്യത്യാസം. ഒരു ദേവതാ സാക്ഷാത്കാരത്തെ പലതരത്തിലുള്ള മുക്തിക്ക് കാരണമായി പറയുന്നു. അദ്വൈതി പറയുന്നു ദേവതാ സാക്ഷാത്കാരം ആയിക്കോട്ടെ, അതിനെയും സാത്മാ തത്വമസി എന്നുള്ളതുപോലെ സ്വസ്വരൂപമായിട്ടാണ് സാക്ഷാത്കരിക്കുന്നതെങ്കിൽ ശരി, അതാണ് മുക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് മുക്തിക്ക് കാരണമാണ്. എന്തുകൊണ്ട്? താതാത്മ്യ ഉപദിശതി. പരമാത്മ താതാത്മ്യമാണ് ശ്രുതിയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ശ്രുതി അങ്ങനെ ഭാഷ്യകാരം വ്യാഖ്യാനിക്കുന്നു. അല്ല, ഭേദബുദ്ധിയല്ല എന്നർത്ഥം. അപ്പോൾ ഈ രണ്ടിടത്തും ഭാഷ്യകാരം പറയുന്നത് എന്താണ്? പരമാത്മ സാക്ഷാത്കാരത്തെയാണ് ബോധിപ്പിക്കുന്നത്. രണ്ടിടത്തും ഭാഷ്യകാരന്റെ അനുഭവത്തെ ആശ്രയിച്ചാണ് പറയുന്നത്. സർവസാധാരണമായ അനുഭവത്തെ ആശ്രയിച്ചിട്ട് വിശേഷമായ തത്വനിശ്ചയം എന്ന് പറയും. വിശേഷമായ തത്വനിശ്ചയം എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. അതിന് അതുകൊണ്ട് അതിനെ ബോധ്യപ്പെടുത്തുന്നു. തത്ര സംശയം, ഇവിടെ സംശയം വരുന്നത് തുല്യാർത്ഥത്വം കി മനയോരോഹോ ആമ്നായോഹോ സ്യാത് അതുല്യാർത്ഥത്വം വാ. രണ്ട് ശ്രുതികളും അമ്മനായും ശ്രുതി എന്റെ ധാതുങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് മിന? ബാക്കി ബാക്കിയൊന്ന് പഠിച്ചാ പഠിച്ചതായിരിക്കും, പഠിച്ച് പഠിച്ചില്ല എന്നാകാരം. ബാക്കി എന്താണ് പറഞ്ഞതാണ്? ഇങ്ങനെ വ്യക്തായം വായി പുതിയ പാണിനിമാരൊക്കെ ഇവിടെ അവതരിക്കുകയാണ്. എന്താണ് എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് മാ ആമന ആമനായേ എന്ന് തന്നെയാണ് നിങ്ങൾ പഠിച്ചത്. ശ്രുതി വേദം ഇതിന് രണ്ട് ഭാഗത്ത് വന്നാൽ ഇത് ഏകാർത്ഥമാണോ അതോ ഭിന്നാർത്ഥമാണോ? ഭാഷകാരന്റെ ഏകാർത്ഥം തന്നെയാണ്. രണ്ടിടത്തും പരമാത്മതത്വത്തെ ബോധിപ്പിക്കും. ഓരോരുത്തരുടെയും അനുഭവത്തിനനുസരിച്ച് ബോധിപ്പിക്കും. അതുല്യാർത്ഥത്വം ഇതി താവത് പ്രാപ്തം അതുല്യത്വത അമ്നായോ. പുറോഷി പറയുന്നതാണ് ഇതൊക്കെ ഭിന്ന ഭിന്നാർത്ഥമാണ് അതുല്യാർത്ഥത്വം. എന്തുകൊണ്ട് അതുല്യത്വ ആമനായത്തിൽ തന്നെ ശ്രുതി തന്നെ വ്യത്യാസമുണ്ടല്ലോ. ഇവിടെ തന്നു പറഞ്ഞിരിക്കുന്നു കഥ ആത്മാവ് ചോദ്യമാണ്. രണ്ടിടത്ത് എങ്ങനെയാണ് സദൈവ സൗമ്യ രണ്ടും ഒന്നാകുന്നത്? രണ്ടാമത് സത്തെന്ന് തുടങ്ങി ആത്മാവിൽ അവസാനിപ്പിക്കുകയാണ്. നഹി ആമനാന വൈഷമ്യേ സത്യാർത്ഥസാമ്യ യുക്തം പ്രതിപത്തും ആമനാന തന്ത്രത്വാദർത്ഥ പരിഗ്രഹം. ഈ പൂർവപക്ഷികൾ പറയുന്നത് പലപ്പോഴും വളരെ ശക്തമായ യുക്തികളായിരിക്കും. വെറുതെ എന്തെങ്കിലും പറയുന്ന അവർ പറയുന്ന ആശയത്തെ ഖണ്ഡിക്കാൻ എന്ന് പറഞ്ഞാൽ അവരുടെ സിദ്ധാന്തത്തെ ഖണ്ഡിക്കാൻ മറ്റേതെങ്കിലും വഴിക്ക് സാധിച്ചെന്നിരിക്കും. പക്ഷെ അവർ ചിലപ്പോൾ പറയുന്ന യുക്തികൾ വളരെ ശക്തമായി. അങ്ങനെ ഒരു യുക്തിയാണ് ഇവിടെ പറയുന്നത്. ആമനായ വൈഷമ്യ ശ്രുതി ഭിന്നങ്ങളാണെങ്കിൽ എങ്ങനെ അർത്ഥം ഒന്നാകും? അറിവിന് ചോദ്യം ചെയ്യാൻ പറ്റും. ശ്രുതി ഭിന്നമായൊരു അർത്ഥം എന്തുകൊണ്ടായിക്കൂടാ? അസാധ്യമല്ല. കാരണം നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നത് ശ്രുതിക്കനുസരിച്ചിട്ടാണ്. ശ്രുതിയിൽ നിന്നാണ് ബോധമുണ്ടാകുന്നത്. ശ്രുതിയിൽ നിന്ന് ബോധമുണ്ടാകണമെങ്കിൽ ശ്രുതി എങ്ങനെയോ അങ്ങനെ ബോധിക്കണം. ശ്രുതി ഒന്ന്, നിങ്ങൾക്കുണ്ടാകുന്ന ബോധം വേറൊന്ന്. അങ്ങനെ അയാൾ പിന്നെ ശ്രുതി ആശ്രയിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ സ്വന്തമായ അർത്ഥങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കുന്നു. ശ്രുതിയുടെ പോക്ക് വേറെ ഭാഗത്ത്, അങ്ങനെ എങ്ങനെ ശരിയാവും? നിങ്ങളുടെ അർത്ഥനിർണയം, ശ്രുതി അർത്ഥനിർണയം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ കൽപ്പന എന്ന് പറയേണ്ടി അപ്രോഷി പറയുന്നത് ശരിയാണ് പൂർണ്ണമായും. മുമ്പ് ശ്രുതി തന്ത്രമാണ്. തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു 100 തവണയെങ്കിലും ഞാൻ പറഞ്ഞിരിക്കും. അതിൽ കുറയത്തില്ല, കൂടുതലേ ആകത്തും. എന്താണ് ആരും കേട്ടിട്ടില്ല? ശാസ്ത്രം കേട്ടവരാരും ഓർക്കുന്നില്ല. ശാസ്ത്രം തന്ത്രം ശ്രുതി തന്ത്രത്വാ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്നാണോ? ശ്രുതി തന്ത്രം എന്ന് പറഞ്ഞു അധീനം, ശ്രുതി അധീനം. ഇതൊക്കെ പലതവണ പറഞ്ഞാല് മനസ്സിലാക്കണം. വെറുതവണയല്ല, പല തവണ ഇത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വായിച്ചങ്ങനെ അർത്ഥം മനസ്സിലാക്കും. ഇത് കേട്ട് ഒരു ചെവി കൂടെ കേട്ട് വേറൊരു ചെവി കൂടെ കളഞ്ഞാൽ പോരാ. അത് മനസ്സിൽ ഉറക്കുകയും വേണം. അല്ലെങ്കിൽ പിന്നെ 100 തവണ കേട്ടാലും വർഷങ്ങൾ കേട്ടാലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും വരത്തില്ല. ജന്മങ്ങൾ കൊണ്ട് ഗുണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പല ജന്മങ്ങൾ കേൾക്കുന്നുണ്ട്. തീരെ പ്രതീക്ഷയെ ഞാൻ തല്ലിക്കെടുത്തിക്കളയുന്നില്ല. അതുപോലെ ഓരോ തത്വങ്ങൾ ഓരോ പോയിന്റ് മനസ്സിൽ ഉറച്ചു തന്നെ ഇരിക്കണം. ഹ്യാംനാന വൈഷമ്യേ ശ്രുതി അർത്ഥസാമ്യേ യുക്തം. ശ്രുതികൾ പലതായിരുന്നാൽ അതിനെല്ലാം ഒരർത്ഥമാണോ? ഹ്യാംനാന വൈഷമ്യത്തിൽ അർത്ഥസാമ്യം അർത്ഥത്തിന് ഒന്നാണ് എന്ന് പറയുന്നത് യുക്തമല്ല. യുക്തം പ്രതിപത്തും അങ്ങനെ മനസ്സിലാക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? ഹ്യാംനാന തന്ത്രത്വാട് അർത്ഥപരിഗ്രഹസ്യ. ഇത് പൂർവക്ഷി സിദ്ധാന്തി എല്ലാം അംഗീകരിക്കുന്ന കാര്യം. ചെറിയൊരു വ്യത്യാസം മാത്രം സിദ്ധാന്തി പറയും. അമ്നാന അധീനമാണ് അർത്ഥ പരിഗ്രഹം. ഭാഷകാരൻ എപ്പോഴും പറയുന്നതാണ്, ഞാനീ പറയുന്ന ആശയങ്ങളെല്ലാം ശ്രുതിക്ക് അധീനമാണ്. ഞാൻ പറയുന്ന ആശയങ്ങൾക്കനുസരിച്ച് ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് ശ്രുതിയിൽ നിന്ന് ആശയങ്ങളെ കണ്ടെത്തുക, തൻ്റെ ആശയങ്ങളെ ശ്രുതിയോട് യോജിപ്പിക്കുക, രണ്ട് കാര്യങ്ങളാണ്. ഭാഷകാരൻ പറയുന്നത് തൻ്റെ അദ്വൈതത്തെ സംബന്ധിച്ചുള്ള ആശയങ്ങളെ ശ്രുതിയോട് യോജിപ്പിക്കാൻ കഴിയുന്നത് ശ്രുതിയിൽ ആശയം ഉള്ളതുകൊണ്ടാണ്. ശ്രുതിക്ക് അങ്ങനെ ഒരർത്ഥം ഉള്ളതുകൊണ്ടാണ് താൻ അതിൽ ആ അർത്ഥത്തെ കണ്ടെത്തുന്നതെന്നാണ്. എന്താ ആ പറയുന്ന അമ്നാന തന്ത്രത്വാ അർത്ഥപരിഗ്രഹം? അർത്ഥഗ്രഹണം എന്ന് പറയുന്നത് ശ്രുതി അധീനമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും ഒരർത്ഥം തന്നെ തോന്നേണ്ടതാണല്ലോ. ലൗകികമായി ഗച്ഛ ആ ഗച്ഛ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരർത്ഥമാ തോന്നും. അതുപോലെ ശ്രുതിയിൽ നിന്നും എല്ലാവർക്കും ഒരർത്ഥം തന്നെ തോന്നണം. അർത്ഥഗ്രഹണം ആമ്നാന തന്ത്രമാണെങ്കിൽ ആമ്നാനത്തിനനുസരിച്ചാണ്, അതിന് വിധേയമായിട്ടാണ്. പക്ഷെ ഇവിടെ ശ്രുതിക്ക് പല വ്യാഖ്യാനങ്ങളും വരുന്നു. അതേസമയം എല്ലാവരും ഈ ആശയത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അർത്ഥപരിഗ്രഹം ആമ്നാന തന്ത്രമാണ്. പിന്നെ മുമ്പ് പറഞ്ഞ സമാധാനമേ ഉള്ളൂ. എന്താണ് അങ്ങനെ? അർത്ഥഗ്രഹണം ആമ്നാന തന്ത്രമാണെങ്കിലും ഈ അർത്ഥത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്നത് എവിടെ സംഭവിക്കണം? ബുദ്ധിയിൽ. അവിടെ ബുദ്ധിക്ക് പ്രാധാന്യം വരും. അതെപ്പോഴും ഏറ്റവും വളരെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പറഞ്ഞിട്ടൊന്നും ഇവിടെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആദ്യമായി പറയുകയാണ്, ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നതായിരിക്കും യുക്തം. അതായത് നിങ്ങളുടെ ബുദ്ധി, നിങ്ങൾ നാസ്തികനായാലും ശരി ആസ്തികനായാലും ശരി, നിങ്ങൾ ഭക്തനായാലും ശരി ജ്ഞാനിയായാലും ശരി യോഗിയായാലും ശരി ബദ്ധനായാലും ശരി മുക്തനായാലും ശരി ഇനി മറ്റെന്തെങ്കിലും ആയാലും ശരി, കള്ളനായാലും ശരി സത്യസന്ധനായാലും ശരി, ഇതെല്ലാം ബുദ്ധിതന്ത്രം, ബുദ്ധിക്ക് അനുസരിച്ചിട്ടാണ്. അവനവന്റെ ബുദ്ധിയാണ് അവനവനെ അങ്ങനെ ആക്കി നിർത്തുന്നത്. ഈ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളിടത്തോളം കാലം അതേ പറയാൻ പറ്റും, അങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ ഇതൊന്നും പറയാനും പറ്റത്തില്ല, പറ്റൂ. എല്ലാം ബുദ്ധിയതീതമാണ്. ഓരോരുത്തരും അഭിമാനിക്കുന്നുണ്ട്, ഞാൻ അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് ആത്മീയനാണ് ഭൗതികനാണ്, ഇങ്ങനെ പല വിശേഷണങ്ങളും അവരവർക്ക് കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അവനവന്റെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടാണ്. ആ ബുദ്ധി ആശ്രയിച്ചില്ലെങ്കിലോ പിന്നെ ഇത്തരം കൽപ്പനകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ കൽപ്പനകളിലൂടെ നമ്മൾ തന്നെ ബദ്ധനായിട്ടോ അല്ലെങ്കിൽ മുക്തനായിട്ടോ ആസ്തികനായിട്ടോ നാസ്തികനായിട്ടോ ഒക്കെ നമ്മൾ തീരുമാനിക്കുമ്പോൾ അവിടെ ഏതിനാ പ്രാധാന്യം വരുന്നു? ബുദ്ധിക്ക് തന്നെ. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയുള്ളതിനുള്ള പ്രാധാന്യം. ഇല്ലാതെ നിങ്ങൾ നാസ്തികനാണോ ആസ്തികനാണോ എന്നുള്ളതിനല്ല പ്രാധാന്യം, പിന്നെയോ അത് തീരുമാനിച്ച നിങ്ങളുടെ ബുദ്ധിക്കാണ് പ്രാധാന്യം വരുന്നു. ലോകത്തിലുള്ള സർവ്വ സിദ്ധാന്തങ്ങൾ എല്ലാ കൽപ്പനകളും യഥാർത്ഥമായിക്കൊള്ളട്ടെ ഭ്രാന്തി ആയിക്കൊള്ളട്ടെ എല്ലാ ആശയങ്ങളും അതിനുള്ള നന്മ തിന്മകളും ധർമാധർമ്മങ്ങളും ന്യായ അന്യായങ്ങളും എല്ലാം ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്താണ്? ബുദ്ധിയാധീനമാണ്. ഈ വേദമെന്ന് പറയുന്നതും ബുദ്ധിക്ക് അധീനം തന്നെയാണ്. അദ്വൈതത്തിന് അതിനെ വേറെ തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടാണ് പറയുന്നത്, സർവസൃഷ്ടിയും ദൃഷ്ടിക്ക് അധീനമാണ്. അദ്വൈതി അതിനെ വളരെ ആഴത്തിൽ ഉള്ളുന്ന ഒരാശയമാണ്. അത് ഞാൻ പറയുന്ന പോലെ ലളിതമായ രീതിയിലല്ല, വളരെ ഗഹനമായി. ഇതെല്ലാം നിങ്ങളുടെ ബുദ്ധി ആണ്. നിങ്ങളുടെ എന്ന് വെച്ചാൽ നമ്മുടെ, എന്നെയും കൂടെ ചേർത്താ പറയുന്നത്. നിങ്ങളോട് പലതവണ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എന്ന് പറയുന്നു തന്നെ ഉള്ളൂ, എനിക്ക് ബാധമല്ലാത്ത കാര്യങ്ങൾ. പലതവണ പറഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഉറപ്പിക്കാൻ വേണ്ടി പറയും, ബുദ്ധിഅധീനമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആമ്നായ തന്ത്രത്വം അതെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ പറയുന്നു ബുദ്ധിക്ക് അധീനമാണെന്ന് പറയുന്നത്. പിന്നെ ആമ്നായ തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിക്ക് അധീനമാണോ അത് ആമ്നായ തന്ത്രമാണോ? ഏതാ ഏതാ? ശരി, കേട്ടില്ല. രണ്ടു വെള്ളത്തിൽ കാല് വെച്ചാൽ താഴ്പ്പു. ഏതാണ് ബുദ്ധിയധീനമാണ് ആമ്നായം എന്ന് പറയുന്നത്? എന്താ അതും ബുദ്ധിക്ക് അധീനമാണ്. ബുദ്ധിക്ക് അധീനം നിശ്ചയമെന്നോ അല്ലാന്നോ ഏത് തരത്തിലായാലും ബുദ്ധിക്ക് അധീനം. വേദമെന്ന് പറയുന്നതും ബുദ്ധിക്ക് അധീനമാണ്. വേദവ്യാഖ്യാനം എന്ന് പറയുന്നതും ബുദ്ധിക്ക് അധീനമാണ്. പറയുന്ന ജീവാത്മാവും പരമാത്മാവും എല്ലാം എന്താണ്? ബുദ്ധിക്ക് അധീനമാണ്. വിഷയം തന്നെ പറയുന്നത് അധീനം. ആ ബുദ്ധി കൊണ്ട് നിശ്ചയിച്ചിട്ടാ പറയുന്നതാ ഇത് ജീവാത്മാവാണ്, ഇത് പരമാത്മാവാണ്, ഇത് രണ്ട് രണ്ടാണ്, ഇത് രണ്ട് ഒന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞ അവസാനം ഭാഷകാരൻ എന്ന് പറയുന്നത് ആ ബുദ്ധി തന്നെ സർവവും. അപ്പോ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ശബ്ദങ്ങളെല്ലാം വിട്ട് അവസാനം ജ്ഞാനം ഏകം എന്നുള്ള ആശയത്തിലേക്ക് വരുന്ന അതുകൊണ്ടാണ് അതിനെ മറികടന്നു പോകാൻ മനുഷ്യൻ്റെ കയ്യിൽ ജീവന്റെ കയ്യിൽ വേറെ പോകണമെന്നില്ല. അവൻ്റെ കയ്യിൽ ആകെയുള്ളത് ഏതിനെയും മറികടക്കുന്നവൻ്റെ ടൂളെന്ന് പറയുന്ന ബുദ്ധിയാണ്. അതിനെ എന്തുകൊണ്ടും മറികടന്നു അതുകൊണ്ട് അവിടെ ചെന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അറിവിന് അവസാനം ഉണ്ടെന്നൊക്കെ പറയും. അറിവ് എവിടെ അവസാനിക്കുന്നു? അറിവിൽ അവസാനിക്കുന്നു. അറിവിനെ മറികടക്കാൻ ആർക്ക് കഴിക്കും? അറിവിനെ ഉപയോഗിച്ച് അറിവിലൂടെ അറിവിലെത്തിച്ചേരുന്നു. അതിനപ്പുറമൊന്നും സാധ്യമല്ല. അതുകൊണ്ടാണ് ജ്ഞാനം എന്നുള്ള ഒരു പേര് തന്നെ അതിന് കൊടുത്ത അറിവ്. അതുകൊണ്ട് അമ്മനായ തന്ത്രം എന്ന് പറഞ്ഞാലും ബുദ്ധി അധീനമാണ്. അങ്ങനെ പറയുമ്പോൾ അത് അദ്വൈതമായി. പക്ഷെ ഇവിടെ ഇപ്പോൾ പുറകുക്ഷി പറയുന്നത് അർത്ഥനിർണയം ചെയ്യുന്ന ഭാഗത്തെ കുറിച്ചാണ്. വേദാർത്ഥം നിർണയം ചെയ്യുന്നിടത്ത് ഭിന്നശ്രുതികൾക്ക് ഏകാർത്ഥത്തെ കൽപ്പിക്കാമോ പാടില്ലെന്നാണ് ഭാഷകാരൻ. അതിന് സമാനം പറയും. ഭാഷകാരനെ സംബന്ധിച്ച് പൂർവപക്ഷം എന്നൊരു വിഷയമേ അല്ല. ആ ആശയം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ശ്രുതി ഭിന്നമായിരുന്നാൽ ഏകാർത്ഥത്തെ നിർണയിക്കാൻ കഴിയില്ല എന്ന് പൂർവശി പറയുമ്പോൾ ഭാഷ്യകാരൻ എന്തായിരിക്കും സമാധാനം പറയുന്നത്? ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുള്ള ഭാഷ്യകാരന്റെ ആശയമനുസരിച്ച് എന്തായിരിക്കും മറുപടി പറയുന്നത്? കേട്ടില്ല. ശ്രുതി ഭിന്നമായാലും അർത്ഥം ഒന്ന് തന്നെയെന്ന് എങ്ങനെ പറയുന്നാണ്? അങ്ങനെ അത് തന്നെ ഇവിടുത്തെ സർവ ഉപനിഷത്തിന്റെയും താല്പര്യം ഒന്ന് തന്നെ. ഇവിടെ പുറകുക്ഷി പറയുന്നതല്ല, ശ്രുതിക്ക് ഭേദമുണ്ട് അർത്ഥം ഒന്നാകാൻ പാടില്ല. അതിനെന്ത് സമാനം പറയുന്നു എന്നാണ്. പക്ഷെ എന്താ ഭാഷകാരൻ എന്തായിരിക്കും പറയുന്നു? അധികാരി ഭേദമനുസരിച്ച് ഉപാസനയ്ക്ക് വേണ്ടി ജ്ഞാനത്തിന് വേണ്ടി മാത്രം പറയാം. ഇവിടെ ഇപ്പോ പരമാർത്ഥ തത്വത്തിന്റെ വ്യാഖ്യാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ രണ്ട് ഉപാസനാ പ്രകരണമല്ല, തത്വത്തെ കുറിച്ച് പറയുന്നിടത്താണ്. അവിടെ തന്നെ ശ്രുതിക്ക് ഭേദം വന്നാലും അർത്ഥം ഒന്നാകും എന്നാണ് ഭാഷകാരൻ പറയുന്നത്. അതെങ്ങനെ പറയുന്നു എന്നാണ്, അതിന് യുക്തി വേണ്ടേ? ശ്രുതിയുടെ താല്പര്യം, ശ്രുതി താല്പര്യം ആണെന്നാണ് സിദ്ധാന്തി പറയുന്നത്. പൂർവക്ഷി പറയുന്നു അത് ശ്രുതിക്ക് വ്യത്യാസമുണ്ട്, എല്ലായിടത്തും ശ്രുതി ഒരുപോലെയല്ല. എല്ലായിടത്തും ശ്രുതി ഒരുപോലെയാണെങ്കിൽ ശരി, ഇവിടെ ശ്രുതിക്ക് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ശ്രുതിയുടെ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് ശ്രുതി പരമാത്മാവിനെ ബോധിപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ എന്നാണ്. അതേ ശ്രുതിയുടെ ശ്രുതിക്ക് ഭേദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരമാത്മാവിനെ ബോധിപ്പിക്കുന്നു എന്ന് പറയുമോ എന്നാണ് ചോദ്യം. ഭാഷകാരന് പറയാം, എന്താണ് ശ്രുതിയിൽ ഭേദമില്ല, അല്ലെങ്കിൽ പറയാം ശ്രുതിയിൽ ഭേദമുണ്ട്. ഇതിലേതു പക്ഷമാണ് ഭാഷകാരൻ പറയുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദ്യം. ഇതുവരെ നമ്മൾ കേട്ടതനുസരിച്ച് നമുക്ക് നോക്കാം, അല്പം കൂടെ ക്ഷമിച്ചാൽ മതി. ഭാഷകാരൻ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇതിന്റെ അവസാന ഭാഗം വരുമ്പോൾ ഇതിന് മറുപടി പറയും. അവിടെ നോക്കും. വാചസനേകേച്ച ആത്മശബ്ദ ഉപക്രമാ ആത്മതത്വ ഉപദേശി ഗമ്യതേ. ബൃഹദാരണ്യത്തിൽ ആത്മശബ്ദ ഉപക്രമാ, അവിടെ എന്താ പറഞ്ഞത്? കഥം ആത്മേതി. ഇത് അവിടെ ബൃഹദാരണ്യത്തിൽ ഭാഷകാരൻ രണ്ടു മൂന്ന് തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വളരെ ദീർഘമായ ഭാഷ്യമാണ് ഇതിനവിടെ ഭാഷകാരൻ ചെയ്തത്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അവിടെ അങ്ങനെ ആത്മശബ്ദത്തിൽ തുടങ്ങിയിട്ട് ആത്മതത്വ ഉപദേശം, അവിടെ ആത്മതത്വത്തെ ഉപദേശിച്ചിരിക്കുന്നു ജനകയാജ്ഞയ്ക്ക് സംവാദത്തിൽ. ഛാന്തോക്യത് ഉപക്രമ വിപര്യാത് ഉപദേശ വിപര്യ. പക്ഷെ ഛാന്തോക്യത്തിൽ അങ്ങനെയല്ല, ഉപക്രമത്തിൽ മാറ്റമുണ്ട്. എന്താണ് അവിടെ മാറ്റം വന്നത്? സത്തിൽ തുടങ്ങി, സത്തിലാണ് തുടങ്ങിയത്. അവസാനം പറഞ്ഞു ആത്മാവ്. ശ്രുതിയുടെ ശ്രവണത്തിൽ, പ്രഥമ ശ്രവണത്തിൽ തന്നെ കാര്യമായ വ്യത്യാസമുണ്ട്. ഭാഷകാരൻ ഇവിടെയൊക്കെ എത്ര സൂക്ഷ്മമായി ഗഹനമായി ആണ് ചിന്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ അങ്ങ് ജീവാത്മാവ് പരമാത്മാവ് ഒന്നാണ്, ബ്രഹ്മം സത്യമാണെന്ന് പറയുകയല്ല. തൻ്റെ മുമ്പിൽ കിട്ടിയ ഒരാശയം, എന്നുവെച്ചാൽ ശ്രുതിയിൽ നിന്ന് കിട്ടിയ ആശയം, ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വളരെ ഗഹനമായി ചിന്തിച്ചിട്ടാണ് ആ സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നത്. വെറുതെ അങ്ങ് പറയുക, അല്ലെങ്കിൽ ഭാഷകാരൻ ഗുരുവാണ് കേൾക്കുന്നവരെല്ലാം ശിഷ്യന്മാരാണ്, അതുകൊണ്ട് ഗുരു എന്ത് പറഞ്ഞു അതാണ് പ്രമാണം, അതുകൊണ്ട് നിങ്ങളിതെല്ലാം സ്വീകരിച്ചോളുക എന്ന് പറഞ്ഞ് ഭാഷകാരൻ ഒരിടത്തും പറയുന്നില്ല. ഞാൻ ഗുരുവാണ്, നിങ്ങളൊക്കെ ശിഷ്യന്മാരാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണം, ഗുരു കൽപ്പന ശിരസ വഹിക്കണം. അങ്ങനെ ഒരു മനോഭാവത്തിൽ ഭാഷകാരൻ പറയുന്ന ഒരു സ്ഥലവും നമുക്ക് കിട്ടത്തില്ല. താൻ ഇതിൻ്റെയൊക്കെ ആധികാരികമായ വക്താവാണെന്നും ഒരിടത്തും പറയുന്നില്ല. അങ്ങനെ ഒരു സ്ഥലവും കിട്ടത്തില്ല. പിന്നെ ഭാഷകാരൻ പറയുന്നതൊക്കെ എന്താണ്? തൻ്റെ മുമ്പിൽ കിട്ടിയ ആശയം, അത് കിട്ടിയത് ശ്രുതിയിൽ നിന്ന്, പണ്ടാരുണ്ടോ പറഞ്ഞത്, അതിനെക്കുറിച്ചുള്ള കൂലം കഷമായ വിചാരമാണ് അതിനൂടെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സൂക്ഷ്മമായ വശങ്ങളും പരിഗണിച്ചിട്ടാണ് നമ്മൾ വെറുതെ ആത്മാവിനെ പറഞ്ഞ് ആൾക്കാരുടെ മനസ്സിൽ ഉറപ്പിച്ചതല്ല, അടിച്ചേൽപ്പിച്ചതല്ല. അതുകൊണ്ട് ആ വ്യത്യാസത്തെ എടുത്തു കാണിക്കുന്നു. ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ടല്ലോ. നന്നു ഛന്ദോഗാനമപ്പി അസ്ഥി ഉദരക്കെ താതാത്മ്യ ഉപദേശയുക്തം. പക്ഷെ ഇവിടെ തത്വമസി പ്രകടനത്തിന് അവസാനം താതാത്മ്യം പറയുന്നുണ്ടല്ലോ. സ ആത്മാ, സ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്. അത് പറയാതിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് മുഴുവൻ പേരെയും എഴുന്നേപ്പിച്ച് ഒറ്റക്കാല് നിർത്തിയാണ്. അതിന് ഞാൻ പഠിക്കത്തില്ല. എന്ന് വെച്ചാൽ അങ്ങനെ നിർത്തേണ്ടി വന്നനെ, എന്തായാലും രക്ഷപ്പെട്ടു. സ ആത്മാ എന്ന് പറഞ്ഞു. അതാണ് മുമ്പ് എന്തിനാണോ പരാമർശിച്ചത്. അങ്ങനെ സർവനാമങ്ങൾ വരാൻ പോകുന്നതിനനുസരിച്ചും പറയാം, പറഞ്ഞതിനനുസരിച്ചും പറയാം, രണ്ടിനനുസരിച്ചും അതിന്റെ ലിംഗം പറയാം. ഇവിടെ അടുത്ത് വരാൻ പോകുന്ന ഏതാണോ ആത്മാ, അത് സാധാരണ സാഹിത്യത്തിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതാണ്. പൂർവത്തിനനുസരിച്ച് തന്നെ, പൊതുവെ പൂർവ്വ പരാമർശിയാണെങ്കിലും വരാൻ പോകുന്നതിനനുസരിച്ച് പുല്ലിംഗോ സ്ത്രീലിംഗോ നവസലിംഗോ എല്ലാം ഉപയോഗിക്കാം. അത് അംഗീകരിച്ചൊരു നിയമം. പിന്നെ ഇവിടെ ഭാഷകാരൻ പറയുന്നു ആത്മാവിനെ കുറിച്ച് മാത്രമല്ല പരമാത്മാവിനെ കുറിച്ചുമാണ് അല്ലേ. പരമാത്മരൂപത്തിലുള്ള ആത്മാവ് ആത്മാ പരമാത്മാ രണ്ടിനും സ ഉപയോഗിക്കും. അതുകൊണ്ട് അതിന് വ്യാകരണ വിഷയങ്ങളൊന്നുമില്ല. അതെടു തത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത് സൻ സതി ആ വ്യത്യാസം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചോദിച്ചത്. സത് എന്ന് പറയുന്ന നമസ്കലിംഗമാണ്. അതിനെ പരാമർശിക്കുമ്പോൾ സാധാരണഗതി നമ്മൾ തത് എന്നേ പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അടുത്തെന്ന് പറഞ്ഞത് തത് ത്വം സത് തത് അതതിനോട് അന്വയിക്കും. ഇവിടെ പിന്നെ സാ എങ്ങനെ വന്നു എന്നുള്ളതാണ്. അത് ആത്മശബ്ദത്തോട് അന്വയിച്ചുകൊണ്ട്. പക്ഷെ അത് ഉദ്ദേശിക്കുന്നത് സത്തിനെ തന്നെയാണ്. വിശേഷണ വിശേഷങ്ങൾ തമ്മിലുള്ള പൊരുത്തം. അതുകൊണ്ടടുത്ത് പറഞ്ഞു തത് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അതുകൊണ്ട് സത്ത് ഛന്ദോകാനാമപ്യസ്തി ഉദർക്കേ താതാത്മ്യ ഉപദേശ ഇത്യുക്തം. ഇപ്പൊ ചാനൽ ചർച്ചകളിലൊക്കെ തത്വമസി ഭയങ്കര ചർച്ചയാണ്. രസകരമായ കാര്യം അവിടെ വ്യാവഹാരികം പാരമാർത്ഥികം ഇതൊക്കെ എടുത്ത ആൾക്കാർ പ്രയോഗിക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്നു, ഇതൊക്കെ നമുക്ക് മാത്രമേ അറിയാവുന്ന. ചർച്ചയ്ക്ക് വരുന്നവർക്ക് എല്ലാം അറിയാം. അവരും പറയുന്നുണ്ട് പാരമാർത്ഥികമായി തത്വമസി എന്താണ്, വ്യാവഹാരികമായ തത്വമസി എന്താണ് കേൾക്കുമ്പോൾ ചർച്ചയ്ക്കൊക്കെ പോകുന്നവർ സൂക്ഷിക്കണം. ജനങ്ങൾക്കും വിവരമുണ്ട്. ഛന്ദോഗാനാമൊക്കെ അസ്ഥി ഉദർക്കേ താതാത്മ്യ ഉപദേശിച്ചു. ഛന്ദോഗന്മാർക്കും ഉപസംഹാരത്തിൽ താതാത്മ്യ ഉപദേശം ഉണ്ടല്ലോ. സ്വാമി ഉദർക്കുന്ന മലയാളത്തിൽ ശുഭോദർക്കം എന്ന് പറഞ്ഞാൽ ശുഭ സൂചകം എന്നുള്ളതിലാണ് ശുഭ പര്യവസായം. രണ്ടർത്ഥത്തിലും പറയാം. പര്യവസായി എന്ന് പറയുന്ന കൂടുതൽ യോജിക്കുന്നു. അപ്പൊ അതിന്റെ സൂചന ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയും മലയാളത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഇത് എന്താണ് ശുഭമായി പര്യവസാനം ഇതിന് സംഭവിക്കും എന്നുള്ള സൂചനയുണ്ടെന്നുള്ള അർത്ഥത്തിൽ. ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധപൂർവത്തിലുള്ള അർക്ക് ആണ്. അപ്പൊ അത് തേജസ് എന്നുള്ള അർത്ഥമാണ്. അതൊക്കെ സന്ദർഭം അനുസരിച്ച് പ്രയോഗിച്ച അർത്ഥം വരും. ഏതെങ്കിലും സാഹിത്യകാരന്മാരെവിടെയെങ്കിലും പ്രയോഗിച്ചു കഴിഞ്ഞാൽ അർത്ഥം വന്നു. ആ ഛന്ദോഗോപനിഷത്ത് ഛന്ദോഗന്മാര് ഛന്ദോഗ്യ അധ്യയനം ചെയ്യുന്നവർ അവരും പറയുന്നു എന്നാണ്. തദാധീതേ തദ്വേദ അതനുസരിച്ച് ഒരുപാട് പ്രത്യയങ്ങളും തദ്ധിത പ്രക്രിയയിൽ പഠിക്കും. അതിൻ്റെ ലുക്കും അതും ഇതും എല്ലാം വരും. താതാത്മ്യ ഉപദേശം എത്തിക്കുന്നു അത് പറഞ്ഞു. അതുകൊണ്ട് രണ്ടിലും ഭേദമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതും പറയുന്നു സത്യമുക്തം ഉപക്രമതന്ത്രത്വാത് ഉപസംഹാരസ്യ താതാത്മ്യ സമ്പത്തി ഇത് ഗമ്യത. ഉപക്രമതന്ത്രത്വ ഉപസംഹാരസ്യ താതാത്മ്യ സമ്പത്തി ഗമ്യത. അപ്പോൾ ഉപസംഹാരം ഉപക്രമത്തിനനുസരിച്ചായിരിക്കും. അത് മീമാംസകളുടെ ഒരു നിയമമാണ്. അവരാണ് ഈ ഉപക്രമ ഉപസംഹാരം അഭ്യാസ അപൂർവത ഫലം അർത്ഥപത്തി ഉപപത്തികളിലൂടെയെല്ലാം അർത്ഥനിർണയം ചെയ്യുന്നു. അർത്ഥനിർണയം അവർ ഉപയോഗിക്കുന്നത് പൂർവമീമാംസയിലാണ്. അവിടെ കർമ്മകാണ്ഡത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ താല്പര്യം നിർണയിക്കാൻ വേണ്ടിയിട്ടാണ്. വൈദികന്മാരെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാകണം. അവർക്ക് ശ്രുതിയിൽ കർമ്മകാണ്ഡം ജ്ഞാനകാണ്ഡം അങ്ങനെ രണ്ട് കാണ്ഡങ്ങളൊന്നുമില്ല. ശ്രുതി ഒന്നാണ് കർമ്മകാണ്ഡം, അല്ല രണ്ട് കാണ്ഡമൊന്നുമില്ല. നമ്മൾ മതപ്രഭാഷണത്തിൽ സാധാരണ കേൾക്കുന്നതാണ് ശ്രുതിക്ക് രണ്ട് ഭാഗങ്ങളുള്ളത്, ഒന്ന് ജ്ഞാനകാണ്ഡം മറ്റൊന്ന് കർമ്മകാണ്ഡം. ഇത് വൈദികരുടെ അഭിപ്രായമല്ല, അദ്വൈതികൾ പ്രധാനമായിട്ട് ഇതിൻ്റെ ആൾക്കാർ അദ്വൈതിയാണ്. പ്രധാനമായും ഇതിൻ്റെ ആൾ ശങ്കരാചാര്യർ. ശങ്കരാചാര്യാണ് ഇതിനെ കണ്ഠദ്വയമായി വിഭജിച്ചത്. രണ്ട് കണ്ഠമുണ്ട്, കർമ്മകാണ്ഠം വേറെ ജ്ഞാനകാണ്ഠം വേറെ. അങ്ങനെ ഒരു വേയും ഒരു റേയും ഇല്ലെന്നാണ് ആര് പറയുന്നത്? മീമാംസകർ പറയുന്നു, വൈദികന്മാർ പറയുന്നു. ഒരു കാണ്ഠമേ ഉള്ളൂ. അതിൻ്റെ താല്പര്യം ഒന്ന് തന്നെ, അമ്നായസി ക്രിയാർത്ഥത്വ തുടക്കത്തെ നമ്മൾ ചർച്ച. വേദത്തിനൊരു താല്പര്യമേ ഉള്ളൂ ക്രിയ. അങ്ങനെ വാശി പിടിക്കുമ്പോൾ അങ്ങനെ വേദത്തിന് ക്രിയ താല്പര്യമുണ്ട്, വേദത്തിൻ്റെ താല്പര്യം കർമ്മമാണ് എന്ന് നിങ്ങൾക്ക് വാശിയാണെങ്കിൽ ശരി, സമ്മതിക്കാം. ജൈമിനിയും പറഞ്ഞിരിക്കുന്നു അമ്നായസി ക്രിയാർത്ഥത്വ അതെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ താല്പര്യം കർമ്മകാണ്ഡത്തെ സംബന്ധിച്ചിട്ടാണ്. പിന്നെ ശേഷിക്കുന്നു അത് ജ്ഞാനകാണ്ഡം, അതിൻ്റെ താല്പര്യം കർമ്മമല്ല എന്നിങ്ങനെ ഭാഷ്യകാരന്റെ ബുദ്ധിയിലാണ് വേദത്തെ രണ്ടായി വിഭജിച്ചത്. അതെല്ലാം ഉപാസന എന്ന് പറയുന്നതും ഭാഷ്യകാരൻ പറയുന്ന ഉപാസനയൊന്നും അവിടെ ഇല്ല. അത് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഈ ഉപാസന പൂർവി മീമാംസരും അംഗീകരിക്കുന്നു. അതെല്ലാം എന്തിൻ്റെയാണ്? ഈ കർമ്മകാണ്ഡത്തിന്റെ ഭാഗമാണ്. അദ്വൈതിയും ഉപാസന അംഗീകരിക്കുന്നുണ്ട്. അത് രണ്ടിനോട് ചോദിക്കുന്നുണ്ട്. കർമ്മത്തോട് ചേരുന്ന ഉപാസനയുണ്ട്, ജ്ഞാനത്തോട് ചേരുന്ന ഉപാസനയുണ്ട്. പിന്നെ ഈ ദ്വൈതികളും മറ്റും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപാസനയുടെ അർത്ഥം അവിടെ ഭക്തിയായി മാറി, ഭക്തിയെന്നായി. അപ്പൊ ഭക്തിക്ക് പ്രാധാന്യം വന്നു കഴിഞ്ഞപ്പോൾ അവർ ഉപാസനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. കർമ്മകാണ്ഡത്തിൽ നിന്ന് വേറെ തിരിഞ്ഞു, അതും ജ്ഞാനകാണ്ഡത്തിൻ്റെ അവർ. പിന്നെ ജ്ഞാനം അല്ല, എല്ലാം ഉപാസന തന്നെ. ഉപാസന കാണ്ഡം എന്ന് പറയുന്നത് ഭാഗം എന്ന് പറയുന്ന വേദത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതിൽ ഉപാസനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ദ്വൈതികളാണ്. അവിടെ ഉപാസനയുടെ അർത്ഥം ഭക്തിയാണ്. പക്ഷേ മീമാംസകരും അദ്വൈതിയും പറയും ഉപാസനയുടെ അർത്ഥം എല്ലായിടത്തും ഭക്തിയല്ല. അവിടെ ഉപാസന എന്ന് പറഞ്ഞാൽ കേവലം മാനസിക ഭാവന എന്നേ അർത്ഥമാണ്. വാചം ധേനു ഉപാസീത, അവിടെ പരമാത്മഭക്തിയൊന്നുമില്ല. ഈശ്വരഭക്തിയൊന്നും അവിടെ വരുന്നില്ല. ഈശ്വരൻ്റെ നാമരൂപം ഒന്നും അവിടെ വരുന്നില്ല. പക്ഷെ ഉപാസനയ്ക്ക് ഭക്തി എന്നുള്ള അർത്ഥം പിൽക്കാലത്ത് വന്നത്, അയാൾ വലിയ ഉപാസകനാണെന്ന് പറഞ്ഞാൽ ഭക്തനാണെന്നൊക്കെ വന്നത് ദ്വൈതികളുടെ സമ്പ്രദായത്തിൽ നിന്നാണ്. അതിന് അങ്ങനെ ഒരു പ്രാധാന്യം വന്നു. അദ്വൈതിയുടെ ഉപാസന രണ്ടിനോട് യോജിക്കുന്നതാണ്, അതിനേക്ക് അംഗീകരിക്കുന്നുണ്ട്. അത് ഉപാസനയുടെ ഭേദമൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇവിടെ അടുത്ത് സിദ്ധാന്തത്തിലേക്ക് പോകുന്നു. ഇവിടെ പുരുഷത്തെ ഏകദേശം അതുപോലെ തന്നെ സ്വീകരിച്ചുകൊണ്ട് എന്താണ് സിദ്ധാന്തത്തിൽ വരുന്ന മുഖ്യമായ വ്യത്യാസം, അതാണ് അടുത്ത് പറയുന്നത്.